അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ് ഈ പോയിന്റ്? നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ആധികാരികമായി ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ദർശനങ്ങളെ കുറിച്ച് സംസ്കൃതം പഠിച്ച് സംസ്കൃതത്തിലൂടെ തന്നെ മനസ്സിലാക്കണം. ഇനി അത് അങ്ങനെ ശരിക്കും സംസ്കൃതം പഠിച്ച് സംസ്കൃതത്തിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന് ഏത് ഭാഷയിലൂടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം മറ്റൊരാളുമായിട്ട്. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാവും, എന്താണ് എന്താണ് ഉണ്ടാകുന്നില്ല ഈ സംശയം ഉണ്ടാവേണ്ടതാണല്ലോ. അതെന്താ ഉണ്ടാകാത്ത? ന്യായമായൊരു സംശയം ഇപ്പൊ ഉണ്ടാവേണ്ടതാണ്. അതായത് എന്നാ പിന്നെ ഞാൻ ഇരുന്ന് പറയുന്നത് മലയാളത്തിലല്ലേ, സംസ്കൃതത്തിലാണോ? ആണ് ഞാൻ പറഞ്ഞ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയും. അതായത് സംസ്കൃതം, മലയാളം, തമിഴ് ഇതൊക്കെ പരസ്പര ബന്ധമുള്ള ഭാഷകളാണ്. പ്രത്യേകിച്ച് ഹിന്ദി, നോർത്ത് ഇന്ത്യൻ ഭാഷകളല്ല, മലയാളത്തിനും വളരെ ബന്ധമുണ്ട്. അപ്പൊ ഇവിടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിന് വലിയ വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ സംസ്കൃതത്തിൽ ആശയങ്ങൾ ഗ്രഹിച്ചിട്ട് എനിക്ക് മലയാളത്തിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ ആശയം, അതായത് ഇപ്പോൾ ഇംഗ്ലീഷിലാണ് ഞാൻ പറയുന്നതെങ്കിൽ അതിൽ കൂടുതൽ ആശയങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും. കാരണം അവിടെ നമ്മുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ വ്യത്യാസമില്ല. നമ്മൾ ചിന്തിക്കുന്നതിനും നമ്മുടെ ഭാഷയ്ക്കൊക്കെ ഒരു വിയോജിപ്പുണ്ടായിരിക്കും. പക്ഷെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒന്നാണ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും ആ ഉപയോഗിക്കുന്ന ടേംസ് എല്ലാം മറ്റ് ഫിലോസഫിയിൽ നിന്ന് കടന്നു വന്നാണ്. കൂടുതലും അദ്വൈതികൾ ഉപയോഗിക്കുന്നത് ഇന്നിപ്പോ ഉപയോഗിക്കുന്ന കൂടുതലും കാൻഡ്, ദക്കാർത്തെ, ഇവരുടെയൊക്കെ ഫിലോസഫിയിലെ വാക്കുകളാണ്. എന്തിന്? ഗ്രീക്ക് ഫിലോസഫിയിൽ ഉപയോഗിച്ചിരുന്ന വാക്കുകൾ പോലും ഉപയോഗിക്കുന്നുണ്ട് ഇംഗ്ലീഷ്. അപ്പോ നമുക്ക് അതുമായിട്ടൊക്കെ നല്ല പരിചയമുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ കുറച്ചൊരു പ്രയാസം വരും നമുക്ക് മനസ്സിലാകാം. പക്ഷെ മലയാളം നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഞാൻ സംസ്കൃതത്തിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിലും ചിന്തിക്കുന്നെങ്കിലും എനിക്ക് മലയാളത്തിൽ പറയുമ്പോൾ വലിയ ചോർന്നു പോകാതെ ആശയം പറയാൻ പറ്റും. കാരണം മലയാളത്തിൽ ഞാൻ ഉപയോഗിക്കുന്ന അതേ വാക്ക് തന്നെ ആത്മാ എന്ന് സംസ്കൃതം ഉപയോഗിച്ചാൽ മലയാളത്തിൽ വരുമ്പോൾ ആത്മാവ് തന്നെ ഉപയോഗിക്കുന്നു. മായ എന്ന് പറഞ്ഞാൽ മായ തന്നെ, ഇതൊക്കെ മലയാളത്തിലുള്ള വാക്കുകളാണ്. അങ്ങനെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എന്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് അത് എന്ന് പറയുന്നത് ഡുവലിസം. ഡുവലിസം ബാക്കി വായിച്ച് മനസ്സ് വികാരം ഒരുമിച്ച് പഠിക്കാം. ഭൗതികമായി കണ്ടാൽ മതി. ആദ്യം സാങ്കേയോഗികൾ അതിനെക്കുറിച്ച് പഠിച്ചു. ഡുവലിസവും അല്ല ഭൗതികവുമല്ല മനസ്സ്, അഹംതത്വം, ബുദ്ധിതത്വം എന്നിങ്ങനെയാണ് ഒരു പദാർത്ഥമായി അംഗീകരിക്കുകയാണ്. പുരുഷന്റെ പ്രതിബിംബം കൂടിച്ചേർന്ന് പറഞ്ഞു മനസ്സ്, അഹന്ത, ഇന്ദ്രിയങ്ങൾ, പ്രവർത്തനതത്വം എല്ലാം ചേർത്ത് ചിത്തം എന്ന് പറഞ്ഞു. പ്രകൃതിയുടെ പരിണാമം അദ്വൈതത്തിൽ പറയുന്നതും ഇത് വളരെ ശ്രദ്ധിക്കണം. എന്നാൽ ഇനി മുമ്പോട്ട് വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കും. അദ്വൈതി പറയുന്നതും സാങ്ക്യന്മാര് പറയുന്നതും തമ്മിലുള്ള പ്രധാന വ്യത്യാസം മനസ്സിലായോ? അദ്വൈതി ചിത്തമെന്ന് പറഞ്ഞാൽ അത് അന്ധകരണത്തിന്റെ ഒരു ഭാഗമാണ്. ഏതൊക്കെ? മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, അത് അന്ധകരണത്തിന്റെ ഒരു ഭാഗം. ഇനി സാങ്കേയോഗത്തിൽ ചിത്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇതെല്ലാം ഉൾക്കൊള്ളും. ഏത്? മനസ്സ്, ബുദ്ധി, അഹന്തത്വം, ഇന്ദ്രിയങ്ങളുകൂടി അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഉൾക്കൊള്ളും. അപ്പൊ ഇത് രണ്ടു തരത്തിൽ അതിനെ പറയുന്നു. പിന്നെ വരുന്ന ഏറ്റവും വലിയൊരു രണ്ടും നമ്മളുടെ വ്യത്യാസം പറഞ്ഞു എഴുതിയിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ചിത്തവും എല്ലാം ചേർത്ത് ചിത്തം എന്ന് പറയാം. ഇത് സംഖ്യൻ പറയുന്ന പ്രകൃതിയിൽ നിന്ന് പരിണമിച്ചു. ഇത് ഉറക്കണം. അദ്വൈതി പറയുന്ന എന്താണ്? പ്രകൃതിയിൽ നിന്ന് പരിണമിച്ചത് തന്നെ. പക്ഷെ അദ്വൈതി ആ പ്രകൃതിയെ വിളിക്കുന്ന പേരെന്താണ്? മായ. അത് എഴുതിയിട്ടുണ്ടോ? പ്രകൃതിയുടെ പരിണാമം എന്ന് പറയാം. കേവലം ഭൗതികം, കേവലം ജഡവുമല്ല, പരിണാമങ്ങൾ സത്യമാണ്. എങ്ങനെ സംഖ്യൻ എന്നിങ്ങനെ സംഖ്യന്മാർ കാണുന്നു. പ്രകൃതി പുരുഷൻ, പ്രകൃതി ജഡവും പുരുഷൻ ചൈതന്യവുമാണ്. പുരുഷന്റെ പ്രതിബിംബവും കൂടി ചേർന്നതാണ് സംഖ്യന്മാര് പറയുന്ന. എന്താണ്? പുരുഷ പ്രതിബിംബം കൂടെ ചേർന്ന ഈ തത്വങ്ങൾ എല്ലാം കൂടെ ചേർന്ന ഒരു മിക്സിനെയാണ് അവര് മനസ്സെന്ന് പറയുന്നത്. എന്നുവെച്ചാ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഇമോഷൻസ്, വികാരങ്ങളും അതാണ്. അത് ജഡമാണോ എന്ന് ചോദിച്ചാൽ ജഡമാണ്, ചൈതന്യമാണോ എന്ന് ചോദിച്ചാൽ ചൈതന്യമാണ്. എന്നുവെച്ചാ രണ്ടും കൂടെ ചേർന്ന നിർത്തി. മനസ്സിലായോ എന്നാണ് പറയുന്നത്? പിന്നെ അഹങ്കാരം ഒരു തത്വം, ഭൗതിക പദാർത്ഥം പ്രതിച്ഛായയോടുകൂടിയിരിക്കുന്നു. സിദ്ധാന്തം എന്നാൽ ഊഹാബോഹം, ആ ഊഹാബോഹത്തിൽ കൂടി എത്തിച്ചേരുകയാണ്. എങ്ങനെ സംഭവിക്കുന്നു? തപസ് വ്യക്തമാക്കാനായി ചിന്തിക്കുന്നു. പ്രധാന കാര്യമാണ് ഇത്. അതായത് ഇത് നമ്മുടെ എല്ലാ ദർശനങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലായോ? പറയുന്ന എന്താണ്? ഊഹാപോഹ വിചക്ഷണ മേധാവി പുരുഷോ വിദ്വാൻ ഊഹാപോഹ വിചക്ഷണ. അപ്പോ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? ചിന്തിക്കുന്നതിനുള്ള സാമർഥ്യം ഉണ്ടെങ്കിൽ എന്ത് സിദ്ധാന്തം ഉണ്ടാക്കാം? ചിന്താശേഷി ഉണ്ടാകാം. സാംഖ്യം, യോഗം, അദ്വൈതം, ബൗദ്ധം, ജൈനം, ഇതെല്ലാം അങ്ങനെയാണ് ഊഹാപോഹ വിചക്ഷണന്മാരുണ്ടാകുന്നതാണ്. ചിന്തിച്ച് ചിന്താ സന്താനമേ എന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടില്ലേ? ചിന്തയുടെ സന്താനങ്ങളാണ് ഇതെല്ലാം. ചിന്തിച്ചുണ്ടാക്കിയെടുക്കുന്ന അവിടെയാണ് സയൻസുമായിട്ടുള്ള വ്യത്യാസം. എന്താണ് സയൻസ് എന്ന് ഞാൻ അതിന് മുമ്പത്തെ ദിവസം പറഞ്ഞു. എന്താണ് സയൻസ് എന്ന് പറയും? രണ്ടു ദിവസം മുമ്പ് പറഞ്ഞു. തെളിവെന്നല്ല, കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു. നമ്മള് മറന്നു പോരുത്. എന്ന് പറഞ്ഞു അതായത് നമ്മുടെ ഒരു കുഴപ്പം എന്തെന്നറിയാം? നമ്മളിതൊക്കെ ഇങ്ങനെ കേൾക്കുന്നു, പക്ഷെ നമ്മൾക്ക് പ്രിപ്പറേഷൻ ഇല്ല. നമുക്ക് പ്രിപ്പറേഷൻ ഇല്ല. ഈ പ്രിപ്പറേഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കേൾക്കുന്നതും കേൾക്കാത്തതും ഒക്കെ തുല്യമാണ്. കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ല. ഏത് കാര്യത്തിനായാലും ശരി, പ്രിപ്പറേഷൻ ഇല്ല, നമ്മളവിടെ എന്താണ്? സമ്പൂർണ്ണ പരാജയമാണ്. നിങ്ങൾ എന്താണ് തർക്കം പഠിക്കുന്നു, വ്യാകരണം പഠിക്കുന്നു, വേദാന്തം പഠിക്കുന്നു, യോഗം പഠിക്കുന്നു, എന്ത് പഠിച്ചാലും ശരി, പ്രിപ്പറേഷൻ ഇല്ല. ആ പഠനം എന്ന് പറയുന്നത് വെള്ളത്തി വരച്ച വര പോലെയാണ്. ഇപ്പൊ അനീഷ് കൂടെ വന്നിരിക്കുന്നു, എഴുന്നേറ്റ് പോകുന്നു. വന്നപ്പോഴും സീറോ, പോയപ്പോഴും സീറോ. എന്തുകൊണ്ട്? ഒരു പ്രിപ്പറേഷനും ഇല്ല, ഒരു പ്രിപ്പറേഷനും ഇല്ല. ഇവിടെ നിന്ന് കുറേ സമയം ഇങ്ങനെ ഇരുന്ന് നോക്കുന്നു അത്രയായിരുന്നു. പക്ഷെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കുറെ കിട്ടും, കുറെ ആശയങ്ങൾ നമുക്ക് കിട്ടും. നമ്മള് ഇതൊക്കെ പഠിക്കുന്ന എന്തെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയല്ലേ? അപ്പോ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിൽ നമുക്ക് പ്രിപ്പറേഷൻ വേണം. ഏത് സബ്ജക്റ്റാണോ നമ്മൾ പഠിക്കുന്നത്, നമ്മളിപ്പോ ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് പറഞ്ഞാൽ അതിൽ നമുക്ക് പ്രിപ്പറേഷൻ വേണം. നിങ്ങൾ തരുന്നുണ്ടോ പ്രിപ്പറേഷൻ ഇല്ല എനിക്കിവിടെ ഇരുന്ന് ഇങ്ങനെ പറയാൻ പറ്റുമോ? ഇതിങ്ങനെ എന്താണ് സ്വപ്നത്തിൽ കണ്ട് പറയാൻ പറ്റില്ല, ഉള്ളിൽ വെളിപാട് വന്നിട്ട് പറയാൻ പറ്റില്ല. മനസ്സിലായോ? വെളിപാട് എന്റെ എക്സ്പീരിയൻസ്. ഈ കഴിഞ്ഞ 23-ാം തീയതി ലോകം അവസാനിക്കുന്നു ഒരു പാസ്റ്റർ പ്രവചിച്ചു. നിങ്ങൾ അറിഞ്ഞോ? സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര കോലാഹലമായിരുന്നു. ആഫ്രിക്കക്കാരനാണ്, അയാൾ പറഞ്ഞു ഇതാ കാഹളം മുഴങ്ങുന്നു, ഞാൻ കേൾക്കുന്നു 23-ാം തീയതി എന്താ സംഭവിച്ചതെന്നറിയാം. വിശ്വാസികളും ഒരുപാട് പേര് ജോലി റിസൈൻ ചെയ്തു, നല്ല ജോലി, ഒരുപാട് പേര് ഷെയർ മാർക്കറ്റിലിരുന്ന പണങ്ങളെല്ലാം പിൻവലിച്ചു, പിന്നെ ഒരുപാട് പേര് ബിസിനസ് ഉള്ള വൈൻഡപ്പ് ചെയ്ത് പണമെടുത്ത് ദാനം ചെയ്തു. കാരണം സ്വർഗത്ത് പോകുമ്പോൾ കുറച്ചുകൂടെ അവർ ഇത് വിട്ടു കളയും. 23 കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ പാവങ്ങൾ അണ്ടി കളഞ്ഞ അണ്ണന്മാരെ പോലെ എത്ര പേരിപ്പോ ജീവിക്കുന്നറിയാം. പാസ്റ്റർക്ക് വല്ല ചെയ്തോ? പാസ്റ്ററോട് ചോദിച്ച് എന്താണ്? ദൈവം എന്നോട് പറഞ്ഞു. ദൈവമല്ലേ തീരുമാനിക്കുന്ന? ദൈവമല്ലേ ഞാൻ ചെയ്യാത്ത? ദൈവം പറഞ്ഞ് 23 അവസാനിക്കുന്നു എന്നോട് പറഞ്ഞ് ഞാൻ കേട്ടതാണ്. പിന്നെ ദൈവം തീരുമാനം മാറ്റി. വെളിപാട്. ഇത് ശരിക്കും നടന്നതാണ്. നിങ്ങള് പൊട്ടന്മാരല്ലേ? ലോകത്തുള്ള എല്ലാ വിശ്വാസികളും പൊട്ടന്മാരാണ്. അത് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? ആ വിശ്വാസി പൊട്ടൻ, ഞാൻ ബുദ്ധിമാനാണെന്ന് പറയുന്ന വിശ്വാസി പൊട്ടനെ കുറിച്ച് എന്ത് പറയാനാണ്? എല്ലാ വിശ്വാസികളും പൊട്ടന്മാരാണ്. അതിൽ കൂടിയ പൊട്ടൻ ആരാണെന്നുള്ള തർക്കം കേട്ട. ഇത് നടന്ന സംഭവമാണ്. ഇന്നലെ ഈ 23 കഴിഞ്ഞ അതിന്റെ ന്യൂസുകൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തർ വലിയ നല്ല ജോലിയുള്ള ഒരു ജോലി രാജിവെച്ച് സ്വർഗത്തിൽ പോകാൻ തയ്യാറായിരിക്കുന്നു. എന്നാലോചിച്ച് നോക്കി ഇനി അവരങ്ങനെ ജീവിക്കും. വിശ്വാസം ബൈബിളിൽ പറഞ്ഞവരെയാണ് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇങ്ങനെ അത് ബൈബിളിൽ പറയുന്നതല്ല, ബൈബിളിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ്. മനസ്സിലായോ? ബൈബിളിൽ അതൊന്നും പറയണമെന്നില്ല. ഇവര് കുത്തിയിരുന്ന് ഇങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യും, വ്യാഖ്യാനിക്കും. ബൈബിളിൽ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. ഒറിജിനൽ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. ഒറിജിനൽ ഉണ്ടായിട്ട് എന്താ കാര്യം? ഒറിജിനൽ എന്ന് പറഞ്ഞാലും എന്തായാലും ഈ പറഞ്ഞ ശരിയാണ്. കാരണം ക്രിസ്തു പറഞ്ഞു പോയി, പിന്നെ അവർ രേഖപ്പെടുത്തി വെച്ചു. ഇതൊക്കെ എന്നെ പറയുന്നത് അത് പിന്നെ അത് ഇത് പഴയ നിയമം അതൊക്കെ വ്യാഖ്യാനിച്ചിട്ട് ഇതൊക്കെ പറയുന്നു. സ്വർഗ നരകങ്ങളുണ്ടെന്ന് വ്യവഹരിച്ച് അതിനെ കുറിച്ച് നമ്മൾ പറയാൻ വരുന്നുണ്ട്. അതിലേക്ക് വരുന്നേ ഉള്ളു. ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം ഇപ്പൊ പിന്നെ എന്തിനാ പറഞ്ഞപ്പോഴാ അങ്ങോട്ട് പോയത്? അല്ലല്ല, പ്രിപ്പറേഷൻ. അപ്പൊ നമുക്കൊരു പ്രിപ്പറേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം. അപ്പൊ സയൻസ് എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞു, അതായത് സയൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം ക്വസ്റ്റ്യൻ ചോദിക്കുക, ചോദ്യം ചെയ്യുക, പിന്നെ എന്താണ് ഹൈപ്പോത്തിസ് രൂപീകരിക്കുക, പിന്നെ അതിനെ ടെസ്റ്റ് ചെയ്യുക, പിന്നെ ഒരു കൺക്ലൂഷൻ ഒരു തിയറിയിൽ എത്തിച്ചേരുക, ഇതെല്ലാം ആവർത്തിക്കുക. ഇതാണ് അതിന്റെ മെത്തഡോളജി. സയൻസ് മെത്തഡോളജി എന്ന് പറയുന്നത് പൊതുവെ സാമാന്യമായി പറഞ്ഞു. പിന്നെ ആ തിയറിയെ പരിശോധിക്കുക, അത് ഫാൾസിഫൈ ചെയ്യുന്നതാണോ അല്ലയോ എന്ന് പരിശോധിക്കുക. പിന്നെ സയൻസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അത് മെഷർമെന്റ് ഉണ്ടായിരിക്കും, മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. മനസ്സിലായോ? നിങ്ങളിപ്പോ സ്വർഗമുണ്ട് നരകമുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും മെഷർ ചെയ്യാൻ പറ്റൂ? അവിടെ മെഷർമെന്റ് ഉണ്ടായിരുന്നെങ്കിലും ഒന്നുമില്ല. അപ്പോ ഇങ്ങനെ എന്താണ് ഒരു കാര്യം ഒരു തിയറി കൊണ്ടുവരുമ്പോഴാണ് പറയുന്നത് സയന്റിഫിക്കലി പ്രൂവ്ഡ്. അങ്ങനെ അല്ലാതെ ചിന്തിച്ച് കെട്ടിപ്പൊക്കുന്ന ചിന്താസന്താനങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ദർശനങ്ങളല്ല. അല്ലെങ്കിൽ വെളിപാടായിരിക്കും, ബൈബിൾ പോലെ ഖുറാൻ പോലെയൊക്കെ ഉള്ള വെളിപാടുകളായിരിക്കും. അപ്പൊ ഈ രണ്ടിലും വലിയ അന്തരമുണ്ട്. നിങ്ങൾ ഏത് സ്വീകരിക്കണം ഏത് സ്വീകരിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നതിന്റെ വ്യത്യാസം പറയുകയാണ്. മനസ്സിലായോ? അപ്പൊ അത് സയന്റിഫിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പ്രോസസ്സിലൂടെ കടന്നുപോയാലേ ഒരു കാര്യം സയന്റിഫിക് ആവും. ഇതൊക്കെ ചിന്തിച്ചുണ്ടാക്കുന്നതാണ്. അപ്പോ അതിന് അപ്പൊ ചിന്തിച്ചു എന്നുകൊണ്ട് പ്രയോജനമില്ലെന്ന് വെച്ചാൽ പ്രയോജനം ഉണ്ടാവും. പിന്നെ സയൻസും നമ്മുടെ ചിന്തകളും നമ്മളെ ഏറ്റവും വലിയൊരു വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കും. ഏറ്റവും പ്രധാനമായ വ്യത്യാസം സയൻസ് എന്ന് പറയുന്നത് എവിഡൻസിന്റെ മുന്നിലാണ്, എവിഡൻസിലാണ് മുമ്പോട്ട് പോകുന്നത്. മനസ്സിലായോ? എവിഡൻസ് എന്ന് വെച്ചാൽ ഇപ്പൊ ഹൈഡ്രോജനും ഓക്സിജനും ചേർത്താൽ വെള്ളം വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോജനും ഓക്സിജനും ചേർത്ത് അവിടെ വെള്ളത്തെ കാണിച്ചു കൊടുക്കണം, അതാണ് എവിഡൻസ്. അല്ല തിയറി ഉണ്ടാക്കി വെച്ചാൽ പോരാ. സ്വർഗവും നരവും എന്ന് പറയുമ്പോൾ അത് ഒരു ലാബിൽ വെച്ച് അത് ചേർക്കുകയും അതിൽ നിന്ന് വെള്ളം ഉണ്ടാകുകയും വേണം, അതാണ് എവിഡൻസ്. അപ്പോ അതൊരു തിയറിയാണ്, അതിന് പിന്നെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല റിപ്പീറ്റബിൾ ആയിരിക്കണം. ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഏത് സമയത്ത് എപ്പോ ഹൈഡ്രജനും ഓക്സിജനും ചേർത്ത് കഴിഞ്ഞാലും ഒരേ റിസൾട്ട് കിട്ടണം. ഇന്ത്യയിൽ ചേർത്താ വെള്ളം വരും, അമേരിക്കയിൽ പോയി ചേർത്താ വെള്ളം വരും, ഇല്ലെങ്കിൽ അത് സയൻസ് ആകത്തില്ല. റിപ്പീറ്റബിലിറ്റി എന്ന് പറയുന്നു. പിന്നെ ഫാൾസിഫയബിലിറ്റി ഉണ്ടായിരിക്കണം സയൻസിന്. എന്നുവെച്ചാ ഇത് തെറ്റാണോ എന്ന് തെളിയിക്കാനുള്ള ഒരു സാധ്യത എപ്പോഴും അതിനകത്തുണ്ട്, ഏത് തിയറിയിൽ. അതിനാണ് ഫാൾസിഫയബിലിറ്റി എന്ന് പറയുന്നു. ഒരു തിയറി തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ഒരു സാധ്യത എപ്പോഴും ഉണ്ട്. സയൻസിന്റെ ഏതൊരു തിയറി എന്ത് ചെയ്യാം, തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ഒരു സാധ്യത ഇതിൽ കിടപ്പുണ്ട്. തെറ്റാവണമെന്നില്ല, ഇന്നല്ലെങ്കിൽ നാളെ. ഫാൾസിഫയബിലിറ്റി ഫാൾസിഫയബിൾ ആയിരിക്കണം. തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ഒരു ഇന്ത്യൻ കേരളീയനാണ് ഒരാളി, അതിന് അത് അമേരിക്കയിൽ പോയി അതെല്ലാം ചെയ്തിട്ടും അതിന്റെ ഇത് പാർട്ടിസിപ്പേ ചെയ്യുന്നില്ല. ഇദ്ദേഹത്തിന്റെ തീയതി തെറ്റാണെന്ന് ഗോപിനാഥ്, ആ ഗോപിനാഥ് ഒരു പ്രൊഫസർ, പ്രൊഫസർ അതെ, മറ്റേ ടാറ്റ ഫണ്ടമെന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസർ ആയിരുന്നാണ് ഗോപിയാണ്. അത് തന്നെ. അതായത് അതുകൊണ്ടൊന്നുമല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്ന് പറയുന്നതേ അതില് പിന്നെ നമ്മൾ അങ്ങനെ ഇന്ത്യനാണ് ഉണ്ണി ഉണ്ണി ഉണ്ണി ഡോക്ടർ ഉണ്ണി ഡോക്ടർ ഉണ്ണി എന്ന് പറയുന്ന ആളുടെ ISR അല്ല ഉണ്ണി. ഉണ്ണി എന്ന് പറയുന്നത് ഇദ്ദേഹം ഇത് ടാറ്റ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഫണ്ടമെന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു പ്രൊഫസറായിരുന്നു അദ്ദേഹം. കേരളത്തില് ഫസ്റ്റ് റാങ്കിൽ BSc പാസ്സായ ആളാണ് ഫിസിക്സ്. അപ്പൊ അതേ സയന്റിസ്റ്റ് തന്നെയാണ്. പക്ഷെ ഇദ്ദേഹം പറയുന്ന ഈ തിയറിയെ മറ്റുള്ളവർ അംഗീകരിക്കാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഐൻസ്റ്റൈന്റെ തിയറി എന്ന് പറയുന്നത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ഒക്കെ ഐൻസ്റ്റൈന്റെ കാലത്ത് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ അത് എന്ത് ചെയ്തു, അതായത് പുള്ളിയുടെ പ്രധാനമായ തിയറി സ്പേസ് ടൈം കർവേച്ചർ എന്ന് പറയുന്ന ഈ തിയറി, ഫോർത്ത് ഡയമെൻഷൻ എന്ന് പറയുന്ന അത് ടൈം ഡൈലേഷൻ, അത് വേറെ. ഇത് സ്പേസ് ടൈം കർവേച്ചർ എന്ന് പറയുന്ന പുള്ളിയുടെ ഫോർത്ത് ഡയമെൻഷൻ എന്ന് പറയുന്ന പുള്ളിയുടെ ഇത് തെറ്റാണെന്ന് അന്ന് തന്നെ ആൾക്കാർ പറയും. അവസാനം കുറെ ശാസ്ത്രജ്ഞന്മാർ കൂടി ചേർന്നിട്ട് അതിന്റെ ഒരു ഗ്രഹണ സമയത്ത് അതിന്റെ ഒരു പരീക്ഷണം നടത്തി. ഈ വീനസിന്റെ ലൈറ്റ് സൂര്യന്റെ അടുത്ത് വരുമ്പോൾ വളയുന്നതായിട്ട്, വീനസിൽ നിന്ന് വരുന്ന ലൈറ്റ് സൂര്യന്റെ അടുത്ത് വരുമ്പോൾ വളയുന്നതായിട്ട് അവര് പ്രൂവ് ചെയ്തു. അപ്പൊ പ്രൂവ് ചെയ്ത് കഴിഞ്ഞപ്പോ അതോടുകൂടിയാണ് അതിനെ അംഗീകരിക്കുന്നത്. കാരണം ഈ ഐൻസ്റ്റൈൻ ഒരു ലാബിലും പോയി ഒരു പരീക്ഷണം നടത്തിയിട്ട് പുള്ളി വെറും പേപ്പറിൽ എഴുതി വെച്ചാണ് തിയറികളെല്ലാം. പുള്ളിയൊരു ഗുരുസ്ഥനായിരിക്കുമ്പോൾ പേപ്പറിൽ എഴുതി വെച്ച തിയറികളാണ് പുള്ളിക്ക് ഒരു ടെസ്റ്റും നടത്തി. പിൽക്കാലത്ത് അത് ടെസ്റ്റ് ചെയ്ത് ആ തിയറി ശരിയാണെന്ന് ശാസ്ത്രലോ എന്ന് വെച്ചാൽ സയൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, ഒരു സയൻസ് കമ്മ്യൂണിറ്റിയാണ് അത് അംഗീകരിച്ചു. ഇനി വേറൊരു വേറെ ഒരു ക്രിസ്ത്യൻ അയാൾ ഒരു പ്രൊഫസറാണ്, അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഐൻസ്റ്റീന്റെ തിയറി തെറ്റെന്നാണ്. അയാൾ ഒരു പ്രൊഫസറാണ്, അയാൾ പറയുന്ന ഈതർ എന്ന് പറയുന്ന പണ്ട് തള്ളിക്കളഞ്ഞാണ്, ഈതറുണ്ട് എന്ന് പറയുന്ന ആളാണ്. ഈ ഈതർ ഉണ്ടെന്ന് പറയുന്ന പോലെ ഒരു തിയറിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പറയുന്നത്. ഐൻസ്റ്റീന്റെ തിയറി അനുസരിച്ച് ഈതറല്ല. അപ്പോ ഉണ്ണികൃഷ്ണൻ ഇത് തന്നെ പറയുന്നു, എന്താണ് പണ്ട് തള്ളിക്കളഞ്ഞ ഈതർ എന്ന് പറയുന്ന ഒന്നുണ്ട്, ഈ ആകാശ ഈതർ. അതുപോലെ ഒരു ആശയമാണ് പുള്ളിയും പറയുന്നത്, ഞാനത് വായിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് പറയുക, അത് സമർത്ഥിക്കുകയാണെങ്കിൽ ശരിയാണ്, ഐൻസ്റ്റൈന്റെ തിയറി തെറ്റാണെന്ന് പറയും. പക്ഷെ ഐൻസ്റ്റൈന്റെ തിയറി തെറ്റാണ് പറയുകയാണെങ്കിൽ ഒരു സയൻസ് കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട്, മൗനം പാലിക്കുകയല്ല, അത് പരീക്ഷണത്തിലൂടെ ആ കമ്മ്യൂണിറ്റി അംഗീകരിക്കണം. പുള്ളി ഒരാളല്ലേ ഉള്ളു, സയൻസിന് അങ്ങനെ ഒരു മുൻവിധിയില്ല, അത് തെറ്റാണ്. അത് നമ്മളെ തിയറി വേറൊരാൾ അംഗീകരിക്കാതിരിക്കുമ്പോൾ അത് പക്ഷപാതം എന്നൊക്കെ പറയുന്നത് ഒരു കോൺസ്പിറസി തിയറിയും പിന്നെ ഈ മലയാളികളുടെയൊക്കെ സ്വഭാവമാണ്. ചിലത് പറയുമല്ലോ, ഞാൻ ഇന്ന ജാതിക്കാരനായതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടില്ല, ഞാൻ ഇന്ന മതക്കാരനായതുകൊണ്ട് കേട്ടില്ല, ഞാൻ ഇന്ന ദേശത്തുകാരനായതുകൊണ്ട് കേട്ടില്ല. അതൊക്കെ സയൻസിനെ സംബന്ധിച്ച് അങ്ങനെ പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല, അത് വെറുതെ പറയുന്നതാണ്. അത് സയൻസ് കമ്മ്യൂണിറ്റി അംഗീകരിക്കണം, പുള്ളിയുടെ തിയറി അംഗീകരിക്കണം. അംഗീകരിക്കാത്തത് അടുത്തോളം കാലം അത് നിലനിൽക്കത്തില്ല. അങ്ങനെ മൂന്നാല് പേര് പറയുന്നുണ്ട്, മറ്റേ വേറൊരാളുണ്ടായിരുന്നുള്ള വേറൊരു മരിച്ചുപോയി. എന്താ ചിന്മയാനന്ദ സ്വാമിയുടെ ഒക്കെ ശിഷ്യനായിരുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ ഇതുപോലെ ഐൻസ്റ്റീന്റെ ടക്കിയോൺസിനെ കുറിച്ചൊക്കെ പ്രവചിച്ച ആള് വലിയ സയന്റിസ്റ്റാണ്. ഒരു കോട്ടയത്തുകാരൻ, രച്ചായൻ, വലിയ സയന്റിസ്റ്റാണ്, മരിച്ചു കയറ്റും ചിന്മയാനന്ദ സ്വാമിയുടെ ശിഷ്യനായി. പുള്ളി ഇതുപോലെ ചില അങ്ങനെ പലരും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. പക്ഷെ ആ പറയുന്നതിന് സയൻസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മുൻവിധിയില്ല. ഒരാളത് കൃത്യമായി പ്രൂവ് ചെയ്യുകയും അത് അതിനുദാഹരണമാണ് ഇപ്പോ ഹിഗ്സ് ബോസോൺ. അപ്പൊ ബോസ് ഇന്ത്യക്കാരനാണ് അത് പ്രൊഡക്ട് ചെയ്തത്, അങ്ങനെ ഒരു കണികയുണ്ടോ? എന്താ ഇന്ത്യക്കാരനായതുകൊണ്ട് അവർ തള്ളിക്കളഞ്ഞു? അത് തള്ളിക്കളഞ്ഞില്ല. ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൽ ആ പരീക്ഷണം നടത്തി കഴിഞ്ഞിട്ട് ആ കണികയെ കണ്ടെത്തിയപ്പോ എന്ത് ചെയ്തു? ആ ഇന്ത്യക്കാരന്റെ പേര് ആണ് അതിന് കൊടുത്തത്, ബോസ്. അപ്പോ ഇന്ത്യക്കാരനായോണ്ട് തള്ളിക്കളയാണോ ചെയ്തത്? അപ്പൊ അയാള് പ്രെഡിക്ട് ചെയ്തതാണ് ഇങ്ങനെ ഒരു കണിക ഉണ്ട് എന്ന്. അത് കണ്ടെത്തി, പരീക്ഷണത്തിൽ കണ്ടെത്തി. കണ്ടെത്തിയപ്പോ അയാളുടെ പേരാ കൊടുത്തത്, സി വി രാമന്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. അത് രാമൻസ് എഫക്ട് എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യക്കാരനായോണ്ട് തള്ളിക്കളഞ്ഞു. ഈ പറയുന്നത് വെറുതെ വെറുതെ പറയുന്നതാണ്. പിന്നെ എന്താ പറഞ്ഞത്? അപ്പോ പഴയ ആ വ്യത്യാസം ഞാൻ പറഞ്ഞാണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. ചിന്തിച്ച് ചിന്തിച്ചുണ്ടാക്കുന്ന സിദ്ധാന്തങ്ങളാണ് പരീക്ഷണ നിരീക്ഷണത്തിലൂടെ തെളിയിക്കപ്പെടുന്ന സിദ്ധാന്തങ്ങളല്ല. ഇതും രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഇപ്പൊ സാങ്കന്മാരങ്ങനെ പറഞ്ഞു, കാരണം അന്നത്തെ കാലത്ത് അങ്ങനെ പരീക്ഷണ നിരീക്ഷണം അങ്ങനെ രീതിയിൽ മനുഷ്യന് വികസിച്ചിട്ടില്ല. 2000 വർഷം മുമ്പ് എങ്ങനെയാണ് അത് വികസിക്കുന്നത്? അങ്ങനെ ഒരു അന്ന് ചിന്തിക്കുക അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. ചിന്തിച്ച് സിദ്ധാന്തം ഉണ്ടാവും. അത് കഴിഞ്ഞ് അദ്വൈതി വന്നു. അദ്വൈതി വന്ന് എന്താ പറഞ്ഞത്? ഈ പറഞ്ഞത് തന്നെ, പ്രകൃതിയുടെ പരിണാമമാണ് അതിന് മായ എന്ന് പേരിട്ട്. അവര് പറഞ്ഞത് എന്താണ്? അത് മായയാണ്, മായയാണെന്നോ മിഥ്യയാണെന്നോ എന്നൂടെ അവർ പറഞ്ഞു. മറ്റൊരു സത്യം എന്ന് പറഞ്ഞ ഒരു മിഥ്യ എന്ന് പറഞ്ഞു. ഇത്രയും വ്യത്യാസമാണ്. അവരുടെ ചിന്താരീതി ഒരുപോലെ തന്നെയാണ്. അപ്പോ അവരുടെയും മനസ്സെന്ന് പറയുന്ന ഒരു മിക്സാണ്. എന്താണ് ഈ പറയുന്ന അറിവും ഇത്, അതാണ് ചിജ്ജട ചിന്തനം ഒക്കെ ഒന്ന്, ചിജ്ജട ഗ്രന്ഥി എന്ന് പറയുന്ന അധ്യാസം എന്ന് പറയുന്ന കഥ. ഇതും എന്താണ് ഈ പറയുന്നത്, എന്താണ് ചിന്തിച്ചു കൂട്ടുന്നതാണ്, ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് തർക്കിച്ച് തർക്കിച്ച് തർക്കിച്ച് ഓരോ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. നമുക്ക് നിഗമനങ്ങളാണ് വേണ്ടത്, അത് കേവല തർക്കം കൊണ്ട് മാത്രമായി കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഫിലോസഫി ദർശനം എന്നൊക്കെ പറയാൻ പറ്റും. മനസ്സിലായോ? കേവലം ചിന്തയിലൂടെ കേവലം തർക്കത്തിലൂടെ നമ്മൾ ഇനിയത് ഏറ്റവും പ്രധാനമായി വരുന്ന വ്യത്യാസം, സയൻസ് എന്ന് പറയുന്നത് ഒരു സിദ്ധാന്തത്തെ കൊണ്ടുവരുന്നതിന് എവിഡൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ ദർശനങ്ങൾ സിദ്ധാന്തങ്ങളെ അവതരിപ്പിക്കുന്നതിന് അവർക്ക് എവിഡൻസ് അല്ല, അവർക്ക് എന്താ ഉള്ളത്? പ്രമാണം, ശബ്ദപ്രമാണം. ക്രിസ്ത്യാനി പറയും ബൈബിളിൽ പറഞ്ഞിരിക്കുന്നുണ്ട് അത് ശരി, മുസ്ലിം പറയും ഖുറാനിൽ പറഞ്ഞിരിക്കുന്നുണ്ട് അത് ശരി. ഇതൊക്കെ വെളിപാടുകളാണ്. ഇവിടെയുള്ള വേദാന്തികൾ എന്തുകൊണ്ട് പറയും? അത് വേദത്തിൽ പറഞ്ഞിരിക്കുന്നു, ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ശരി. ഇത് ശരിയാകുമോ തെറ്റാകുമോ എന്നൊക്കെ ഒന്ന് അറിയുന്നതിനെ നമ്മൾ മനുഷ്യ പരിണാമത്തിന്റെ ചരിത്രം കൂടെ അറിയും. അതുകൂടെ അറിഞ്ഞാല് ഇതിനെ കുറിച്ച് നമുക്ക് സയന്റിഫിക് നോളജ് എന്ന് പറയുന്നതാണ്. ഇതിലൊക്കെ എത്രമാത്രം ശരി ഉണ്ടാകാം, എത്രമാത്രം ശരിക്കുള്ള സാധ്യതയുണ്ടെന്ന് അറിയണമെങ്കിൽ മനുഷ്യന്റെ ചരിത്രവും മനുഷ്യന്റെ ചിന്തയുടെ ചരിത്രവും കൂടെ അറിയണം. മനുഷ്യനെന്ന് പറയുന്നത് നമ്മളിപ്പോ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഹോമോ എന്ന് പറയുന്ന ഒരു വിഭാഗം അത് പരിണമിച്ച അതിന് മുമ്പേ ഉണ്ട് പരിണാമങ്ങൾ, ആൾക്കുരങ്ങുകൾ. ഹോമോ ഹാബിലസ് എന്ന് പറയുന്ന ഒരു കുരങ്ങ് വർഗം പരിണമിച്ചെത്തിച്ചേരുന്നത് അവിടെ മുതലാണ് ഹോമോ എന്ന് പറയുന്ന ഒരു വിഭാഗം തുടങ്ങുന്നത്. അതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അവര് ആണ് ആദ്യമായിട്ട് കല്ലുകൾ ഉപയോഗിച്ച് ടൂൾസ് ഉണ്ടാക്കുന്നത്. ബൈപെഡലിസം കേട്ടിട്ടുണ്ട്, നടക്കുക, രണ്ടു കാലിൽ നടക്കുക, ആദ്യം അവരാണ് കുരങ്ങന്മാര്, നമ്മുടെ അപ്പുപ്പന്മാര്. ബൈബിളിലും ഖുറാനിലും വേദത്തിലും ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന എന്താണ്? ദൈവം സ്വന്തം രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് വെച്ചാൽ ദൈവത്തിന് നിങ്ങൾ കണ്ട തിരിച്ചറിയാൻ ഒരു പ്രയാസമില്ല. നിങ്ങളെപ്പോലെ തന്നെ ഫോട്ടോ എടുത്ത് വെച്ചോലെ വേണമെങ്കിൽ നമ്മുടെ ഫോട്ടോയും കൊണ്ട് പോയാൽ മതി, ദൈവത്തിനെ കാണാൻ പോകും. നിങ്ങളെപ്പോലെ തന്നെ ഇരിക്കും. ഇതാണ് ഈ മതഗ്രന്ഥങ്ങളിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ അപ്പുപ്പന്മാര് നമ്മളെപ്പോലെ അല്ല ഇരുന്നത്. ഹോമോ ഹാബിലിസ് എന്ന് കുരങ്ങന്മാരാണ് ശരിക്കും. നീണ്ട താടിയും പരന്ന മൂക്കും ഒക്കെയുള്ള ഒരു ചായയുണ്ട് ഇന്നത്തെ കുരങ്ങന്മാര്. നമ്മളാണ് ചായ ഇത്രയോ. അത് കഴിഞ്ഞ് വരുന്ന ഹോമോ ഇറക്ടസ്, അതിന് മുമ്പും ഉണ്ട് ആസ്ട്രലോപിത്തിക്കസ്, പല വിഭാഗങ്ങളുണ്ട് ഒരുപാട്. ഇതിന്റെ ഇടയ്ക്ക് പല പല വിഭാഗങ്ങളുണ്ട്, അല്ലാതെ പേര് എനിക്ക് ഓർമ്മയില്ല. ആസ്ട്രലോപിത്തിക്കസ് എന്ന് പറയുമ്പോൾ അതിനെ ഹോമോയിൽ പെടുത്തിയിട്ടില്ല, പക്ഷെ നമ്മുടെ പൂർവന്മാരാണ്. ഒന്നിൽ നിന്ന് വർണ്ണമിച്ച അടുത്തത് അങ്ങനെ വന്നതല്ല. ഇതിനെ പറയുന്നത് എന്താണ്? എവല്യൂഷൻ ട്രീ എന്നാണ്. ഒരു വൃക്ഷത്തിന്റെ ബ്രാഞ്ചുകൾ പോലെ ഇങ്ങനെ പലത് പല പലതായി പോയി, ചില ബ്രാഞ്ചുകളൊക്കെ അങ്ങ് ഉണങ്ങിപ്പോയി. ഹോമോ ഹാബിലസ് ഉണങ്ങിപ്പോയ ഒരു ബ്രാഞ്ച്, അവരുന്നില്ല. അത് കഴിഞ്ഞ് വരുന്ന ഹോമോ ഇറക്ടസ്, ഇവരാണ് ആദ്യം ആഫ്രിക്കയിൽ നിന്ന് പുറത്ത് കിടന്ന ജീവിവർഗം. ഇവർക്ക് അവിടെ ഉണ്ടായിരുന്നു, ആഫ്രിക്കയിലെ സാവന്നകൾ പുൽമേടുകളിലുണ്ടായവരാണ്. അതിൽ ഈ ഹോമോ ഇറക്ടസ് അവിടുന്ന് പുറത്ത് കിടന്ന് അവർ ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും നടന്നു. നമ്മുടെ എല്ലാം പൂർവികന്മാരെന്ന് പറയുന്ന അവര് തന്നെയാണ്. ഒരു ജാതി, ഒരു സംശയവും വേണ്ട. ഈ ഹോമോ ഇറക്ടസ് എന്ന് പറയുന്ന കുരങ്ങ് വർഗമാണ് ഇങ്ങനെ സഞ്ചരിച്ച്. ഹൈഡൽബെർഗിൻസ് പിന്നീട് വന്നു, നിയാണ്ടർതാൽസിൻസ്, ഡെന്നിസോവൻസ് ഇതൊക്കെ ഇരുന്ന് പിരിഞ്ഞു പിരിഞ്ഞു പിരിഞ്ഞു പോയവരാണ്. പിന്നെ വന്നാണ് നമ്മൾ ഹോമോ സാപ്പിയൻസ്. ഇത് പരിണാമവൃക്ഷത്തിൽ ഒരു ശാഖ, അതിന്ന് പിരിഞ്ഞു പോയ മറ്റേ ഒരു ശാഖയാണ് ഗോറില്ല, ചിമ്പാൻസി, ഉറാങ്ങൂട്ടാൻ. അപ്പൊ ഈ പരിണാമത്തിൽ പിരിഞ്ഞു പിരിഞ്ഞു പോയ ശാഖകളാണ്. അല്ല, ആ കുരങ്ങന്മാർ നമ്മളുണ്ടായതല്ല. മനസ്സിലായോ? എന്ന് വെച്ചാൽ നമ്മള് ഈ സമയത്ത് ഇന്ന് നമ്മളിങ്ങനെ ഇരിക്കുമ്പോ, മനുഷ്യരായ നമ്മൾ ഇരിക്കുമ്പോ, അന്നുണ്ടായിരുന്ന ഹോമോ ഹാബിലസ് ഇല്ല, ഹോമോ ഇറക്ടസ് ഇല്ല, നിയാണ്ടർത്താലിൻസ് ഇല്ല, ഡെന്നിസോവൻസ് ഇല്ല, എത്രയോ കുരങ്ങു വർഗങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി. ഇതിപ്പോ ആ പരിണാമത്തിൽ ഹോമോ എന്ന് പറയുന്ന വിഭാഗത്തിൽ ശേഷിക്കുന്ന ഈ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന ഈ ഒരു കുരങ്ങുകളെ ഉള്ളൂ. മനസ്സിലായോ? ഈ പരിണാമം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായൊരു കാര്യം മനസ്സിലാവും. എന്താണ് ഈ പുനർജന്മം എന്ന് പറയുന്ന ഒരു കെട്ടുകഥ മാത്രമാണ്, ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. അതിനകത്ത് യാതൊരു കഴമ്പും ഇല്ലാത്ത കാര്യമാണ്. കൃത്യമായി മനസ്സിലാവും. എങ്ങനെ മനസ്സിലാക്കും? നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ മനസ്സിലായോ, നല്ല കർമ്മങ്ങൾ ചെയ്ത് പുണ്യവും കൂടിക്കഴിഞ്ഞ, വേദത്തിലൊക്കെ പറയുന്നതാണ്, കൂടിക്കഴിഞ്ഞ നമ്മൾ ദേവന്മാരായി പിന്നെ ജനിക്കും. പാപങ്ങൾ ഒരുപാട് ചെയ്തു കഴിഞ്ഞാൽ എന്തുവരും? മൃഗങ്ങളായി ജനിക്കും. കുരങ്ങുകൾ അത് ഇതൊക്കെ ആയിട്ട് ജനിക്കും. കാള, പോത്ത്, പട്ടി ഒക്കെ മനുഷ്യൻ കർമ്മം ചെയ്ത് പാപം കൂടിയതുകൊണ്ട് ജനിക്കുന്നതാണ്. ഇനി പുണ്യവും പാപവും ഏകദേശം ഒത്തു വന്നു കഴിഞ്ഞാൽ എന്തായിട്ട് ജനിക്കും? മനുഷ്യൻ. ഇതാണ് നമ്മുടെ പഴയ സിദ്ധാന്തം. ഇത് എങ്ങനെ ഭാവനയിൽ കണ്ട സിദ്ധാന്തമാണ്. ഇനി നമ്മുടെ സയൻസ് നോക്കുക. സയൻസ് എന്ന് പറയുന്നത്, പരിണാമം എന്ന് പറയുന്നത് എവിഡൻസ് ഉള്ളതാണ്, വേദത്തിൽ പറഞ്ഞിട്ടുള്ളതല്ല. എവിഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ജനറ്റിക്കൽ എവിഡൻസ് ഉണ്ട്, ബയോളജിക്കൽ എവിഡൻസ് ഉണ്ട്, ഫോസിൽ എവിഡൻസ് ഉണ്ട്, ജിയോളജിക്കൽ എവിഡൻസ് ഉണ്ട്, കൾച്ചറൽ എവിഡൻസ്, ഒരുപാട് എവിഡൻസുകളുണ്ട്. നമ്മളിതൊന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ ജീവിതം ഈ കൂട്ടുവരെയും ഇതുമൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുന്നതുകൊണ്ട് നമ്മളിതൊന്നും അറിയുന്നില്ല. ലോകം ഇങ്ങനെ മനുഷ്യന് ഇത്രയൊക്കെ അറിവുണ്ട് എന്ന് നമുക്കറിയത്തില്ല. നമ്മൾ രാവിലെ വിശക്കും വൈകുന്നേരം പ്രാർത്ഥിക്കും, അവിടെ പോയി കഴിയും, കിടന്ന് ഉറങ്ങും, ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതെ. അപ്പൊ ഇതില് ഒരു സംഭവം എടുക്കുക, ഹോമോ ഹാബിലസിനെ എടുക്കുക, അല്ലെങ്കിൽ ഹോമോ ഇറക്ടസ്, കുരങ്ങു വർഗമാണ്. ആ സമയത്ത് മനുഷ്യൻ പരിണമിച്ചിട്ടില്ല. ശ്രദ്ധിച്ച് മനസ്സിലാവണം. എന്നാണോ ഈ ഹോമോ ഇറക്ടസ് എന്ന് പറയുന്ന ജീവവർഗം ഉണ്ടായിരുന്നത്, ആ സമയത്ത് മനുഷ്യ പരിണാമം സംഭവിച്ചിട്ടില്ല. ഈ ഹോമോ ഇറക്ടസ് എന്ന് പറയുന്ന എന്താണ്? ഒരു കുരങ്ങു വർഗമാണ്, ആൾക്കുരങ്ങാണ്. അപ്പൊ മനുഷ്യൻ പുണ്യവും പാപവും ചെയ്ത് അത് സമവായിച്ചു വരുമ്പോൾ മനുഷ്യനായി ജനിക്കുകയും, പാപം ചെയ്തിട്ടാണ് മൃഗങ്ങൾ ജനിക്കുകയാണെങ്കിൽ ഈ ഹോമോ ഇറക്ടസ് എന്ന് പറയുന്ന ആ ജീവവർഗം ഏത് മനുഷ്യൻ പാപം ചെയ്തിട്ടുണ്ടായതാണ്? മനസ്സിലായോ? ചോദിച്ചോലും മനസ്സിലായോ? ഹോമോ ഇറക്ടസ് എന്ന് പറയുന്ന ഒരു ജീവവർഗം ഏത് മനുഷ്യൻ പാപം ചെയ്തിട്ടാണ് ഉണ്ടായത്? കാരണം അത് കുരങ്ങാണ്, മൃഗമാണ്. അതുണ്ടാവണമെങ്കിൽ മനുഷ്യൻ പാപം ചെയ്തിട്ട് ജനിക്കണം. അപ്പൊ ഏത് മനുഷ്യൻ പാപം ചെയ്തിട്ടാണ് ഈ ഹോമോ ഇറക്ടസ് എന്ന് പറയുന്ന കുരങ്ങ ഉണ്ടായത്? ചോദ്യം മനസ്സിലായോ? കർമ്മത്തിന്റെ പുണ്യ പാപങ്ങൾ അനുസരിച്ചാണ് ജന്മം ഉണ്ടാകുന്നതല്ലേ പറഞ്ഞത്? അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഈ ജീവിതം ചെയ്യാൻ പറ്റത്തില്ല. ആ ജീവി ചെയ്തോന്നുള്ളതാണ്. മനുഷ്യനുണ്ടായിട്ടില്ല. മനുഷ്യനൊന്നില്ല, അതിനു മുമ്പേ ഇല്ല മനുഷ്യൻ. മനസ്സിലായോ? ഹോമോ ഹാബിലസ് അനുമ്പുള്ള കഥയൊക്കെ ഞാൻ വിട്ടു. ലൂസിയുടെ കഥയുണ്ട്, ലൂക്കായുണ്ട്, അങ്ങനെയൊക്കെ പരിണാമത്തിൽ ഒരുപാട് സംഭവങ്ങളും കടന്നുപോയി. ആ എപ്പിസോഡുകളൊക്കെ നമ്മൾ കണ്ടില്ല. മനുഷ്യന്റെ കർമ്മ സിദ്ധാന്തം അനുസരിച്ചാണല്ലോ ഇതെല്ലാം വരുന്നത്. വികാസം സംഭവിച്ചാണ്. ചോദ്യം മനസ്സിലായോ? സ്വാമി പറഞ്ഞു മനസ്സിലായോ? എന്താണ്? മനുഷ്യൻ ആയതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഹോമോ ഇറക്ടസിന്റെ കാലത്തും ഇല്ല. ഹോമോ ഇറക്ടസ് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ അപ്പോ നിങ്ങളുടെ പുരാണത്തിൽ എഴുതി വെച്ചിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ മനുഷ്യൻ പാപം ചെയ്താലേ എന്തുണ്ടാവും? അതുണ്ടാവത്തുള്ളൂ. അതുണ്ടാവണമെങ്കിൽ അതിനു മുമ്പ് ആര് വേണം? ഈ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യൻ വേണം. മനസ്സിലായോ? ഏത്? അത് പരിണാമത്തെ, അവിടെയാണ് പരിണാമം വരുന്നത്. ഹോമോ ഇറക്ടസ് ഉണ്ടായത് എങ്ങനെ? പരിണാമ വൃക്ഷത്തിന്റെ ഒരു ശാഖയിൽ ഉണ്ടായ ഒരു പർണമാണ് ഹോമോ ഇറക്ടസ്. ഹോമോ ഹാബിലസ്, അതിനു മുമ്പുള്ള ആസ്ട്രോപിത്തിക്കസ്, അങ്ങനെ ഒരുപാട് ജീവവർഗങ്ങളുടെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്നാരിന്നാരൊക്കെ ജീവിച്ചിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോ പുനർജന്മം അംഗീകരിക്കണമെങ്കിൽ എന്ത് വേണം? ഈ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഇന്നത്തെ നമ്മുടെ ഈ മനുഷ്യർ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ജീവവർഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മനുഷ്യനും ഉണ്ടായിരിക്കണം. അങ്ങനെ മനുഷ്യനെന്ന് പറയുന്ന സംഭവം അങ്ങനെ ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല. എന്തുകൊണ്ട്? ഈ മനുഷ്യൻ ഉണ്ടായത് പരിണാമത്തിലൂടെയാണ്. എന്തുകൊണ്ട്? അതിന് തെളിവുണ്ട്. വേദത്തിൽ നിന്നല്ല അത് മനസ്സിലാക്കുന്നു. മനസ്സിലായോ? ഇത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന, നിങ്ങളോട് ഇത് പറയുന്നതിന് ഒരു കാരണം കൂടെയുണ്ട്. മനസ്സിലായോ? എന്താ കാരണം? എന്താണ് കാരണം? നിങ്ങൾ വിചാരിക്കും ബ്രഹ്മവിദ്യ പഠിക്കുന്നിടത്ത് ഇതൊക്കെ എന്തിനാ പറയുന്നത്? ഇത് ഗുരുദേവൻ അന്വേഷിച്ചു കിടന്ന കാര്യമാണ്. മനസ്സിലായ? കത്തുന്നുണ്ടാവുന്നത് ഗുരുദേവൻ തന്നെ പറയുന്നില്ല, ഗുരുദേവൻ പറഞ്ഞാണെന്ന് അറിയില്ല. പുനർജന്മം ഇല്ലെന്ന് പറയുന്നത് യുക്തിക്കും അനുഭവത്തിനും നിരക്ക് നൽകും. അതൊക്കെ വേറെ കാര്യം, അത് പോട്ടെ, ആ വിഷയത്തിലേക്ക് വരാം. ഈ ഒരു കാര്യം ഗുരു അന്വേഷിച്ചാണ്. എന്ത്? എന്താണ് ഗുരു ചോദിച്ചാണ് നിറായ ഗുരുവിനോട്, ഈ കുരങ്ങന്മാരിൽ നിന്ന് എങ്ങനെ മനുഷ്യൻ പ്രണമിച്ചു എന്ന് പറയുന്നതിൽ എന്താണ്, അതിന്റെ ശാസ്ത്രം എന്താണെന്ന് ഗുരു അന്വേഷിച്ചാണ്. കാരണം അന്ന് ഇതിനെ കുറിച്ചുള്ള പഠനങ്ങളൊന്നുമില്ല. അന്ന് പൊതുവെ മനുഷ്യരൊക്കെ ധരിച്ചിരുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ മരത്തിലൊക്കെ കയറിയിരിക്കുന്ന കുരങ്ങനിൽ നിന്ന് ആണ് നമ്മള് മനുഷ്യരുണ്ടായെന്നാണ് ഇങ്ങനെ അങ്ങനെ വിശ്വസിക്കും. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ തന്നെ വിശ്വസിച്ചത്. ഞാനിപ്പോ പറഞ്ഞോണ്ട് നിങ്ങൾ പറയുന്നു അതൊക്കെ ശരിയാണ്. അപ്പൊ എന്തോ, അപ്പൊ മനുഷ്യന്റെ പാപം കൊണ്ടാണ് എന്താ മൃഗങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ, അതിനർത്ഥം എല്ലാ കാലത്തും മനുഷ്യരും മൃഗങ്ങളും ഒരുമിച്ച് ജീവിച്ചു എന്നുള്ള ആ ധാരണയിലാണ് ഈ പുരാണങ്ങളുള്ള നമ്മുടെ ആദിവാസികൾ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? കാരണം അവരുടെ കാലഘട്ടത്തിൽ മനുഷ്യരുമുണ്ട്, മൃഗന്മാരുണ്ട്, എല്ലാ മൃഗങ്ങളും ഉണ്ട്. അപ്പൊ അവര് ചിന്തിച്ചെന്താണ്? മനുഷ്യന്റെ പാപം കൊണ്ടാണ് മൃഗങ്ങളുണ്ടായിരുന്നത്. അവർക്ക് അറിയില്ലായിരുന്നു മനുഷ്യനില്ലാത്ത ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പും എന്തുണ്ടായിരുന്നു? ഈ പല ജീവികളും ഉണ്ടായിരുന്നു. ആ പല ജീവികളും വംശമറ്റുപോയി ഇന്നില്ല. അതായത് കുരങ്ങുകളിൽ നമ്മളോടൊപ്പം ജീവിച്ചിരുന്നവരാണ് നിയാണ്ടർത്താൽ, ഡെന്നിസോവൻ. ഈ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന നമ്മുടെ അപ്പുപ്പന്മാര് ഇവരുമായിട്ട് ഇണചേർന്നിട്ടുണ്ട്. അവരുടെ ജീനുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇങ്ങനെ ഇണചേർന്ന് എന്താണ് ചേർന്ന് ചേർന്ന് ചേർന്ന് ജീവപരിണാമം സംഭവിച്ചാണ് നമ്മളൊക്കെ ഇത് അറിഞ്ഞിരിക്കണേ. ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് പറയുമ്പോൾ ഈ പരിണാമം അറിയണം. അതാണ് പുസ്തകം എടുത്ത് വായിച്ചാൽ മനസ്സിലാകാത്തത്. പരിണാമത്തിന് ഇതിന് വലിയൊരു പങ്കുണ്ട്. അപ്പോ നമ്മുടെ എന്താണ് ദൈവം ആദ്യം ഭൂമിയെ സൃഷ്ടിച്ച്, ഒരു പരന്ന ഭൂമിയാണ് സൃഷ്ടിച്ച്, ഉരണ്ട ഭൂമിയല്ല കേട്ടോ. എന്നാലും എല്ലാവർക്കും അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി നടക്കാൻ പറ്റും. പപ്പടം പോലെ ഒരു പരന്ന ഭൂമി. എന്നിട്ട് അതിലെന്ത് ചെയ്തു? പ്രാണികളെ സൃഷ്ടിച്ച് പിന്നെ അതിനകത്ത് എല്ലാരും പറയുന്നതിന്റെ ചുരുക്കം, ഞാൻ പ്രത്യേകിച്ച് ബൈബിളിനെ കുറിച്ചല്ല പറയുന്നത്, എല്ലാരും പറയുന്നതാണ്. പിന്നെ മനുഷ്യരെ സൃഷ്ടിച്ചപ്പോ എന്ത് ചെയ്തു? തന്നെ പോലെ ഒരു രൂപ സൃഷ്ടിച്ചു എന്നാണ്. ഇത് നമ്മുടെ പുരാണങ്ങളിലും പറയുന്നതാണ്, ബൈബിളിലും പറയുന്നതാണ്. ഇതൊക്കെ പരമ അബദ്ധം പിടിത്തമാണ്. ഇതൊന്നും സയന്റിഫിക് അല്ല എന്നുള്ളതാണ്. ശാസ്ത്രീയമായൊരു തെളിവുമില്ല. അതുകൊണ്ട് പുനർജന്മം എന്ന് പറയുന്നത് പഴയ ആദിവാസികൾ ഇതൊക്കെ എഴുതി വയ്ക്കുമ്പോൾ മനുഷ്യരും മൃഗങ്ങളും ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കാലത്താണ് ഇവര് ഇത് ചിന്തിക്കാനും എഴുതാനും തുടങ്ങും. അന്നത്തെ ചുറ്റുപാടുകൾ വെച്ച് അവരെഴുതി വെച്ച് അന്നത്തെ അറിവ് എന്നുള്ളതാണ് അത് ശരി. അങ്ങനെ നമുക്ക് പറയാം അന്നത്തെ അറിവ് ശരിയാണ്, അവരുടെ അറിവ് അവർക്ക് അത് മതിയായിരുന്നു, അവരുടെ അതിജീവനത്തിൽ അത് മതി. പക്ഷെ ഇന്ന് അതൊരു വലിയ അറിവാണെന്നും പറഞ്ഞു ആർഷ സംസ്കാരം സനാതന ധർമ്മം എന്നൊക്കെ പറഞ്ഞ് ഇതിനെ പൊക്കിക്കൊണ്ട് കിടക്കുന്നത് അത് ഭയങ്കര പൊട്ടിത്തമാണ്. മനസിലായോ? ഇതൊന്നും അംഗീകരിക്കാം, ഇന്ന് സയന്റിഫിക്കായി ചിന്തിക്കുമ്പോ ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അപ്പം ഇതിങ്ങനെ ക്രമമായി വന്ന പരിണാമമാണ്. പരിണാമത്തെ കുറിച്ച് നമ്മൾ വ്യക്തമായും പഠിക്കും. നമ്മുടെ ഒരുപാട് സംശയങ്ങൾക്കും നമ്മുടെ ഒരുപാട് അബദ്ധധാരണകൾക്കും അത് എന്തുവരും അതിൽ നോക്കും മറുപടി കിട്ടും. പരിണാമ സംശയമുള്ള ഒരു സിദ്ധാന്തമല്ല ഇന്ന്. ഈ ആശ്രമ പൊട്ടന്മാര്, പള്ളിപ്പൊട്ടന്മാര്, മദ്രസ പൊട്ടന്മാര് ഇവർ മാത്രമേ ഇത് അംഗീകരിക്കാതെ ഉള്ളൂ. മനസ്സിലായി? മൂന്ന് കൂട്ടര്. ബാക്കി സുബോധമുള്ള ഇത് പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി വേണമെങ്കിൽ ഇതൊക്കെ അംഗീകരിക്കും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പത്താം ക്ലാസ് വരെ പഠിക്കുന്ന പയ്യനോട് എന്താണ് വെറുതെ ഈ പരിണാമത്തെ കുറിച്ച് എന്റെ അറിവൊന്ന് വിളമ്പി, അവന് എന്നെ കാലം നല്ലവണ്ണം അറിയാം, അവൻ എന്നെ പഠിപ്പിക്കുന്നു. പത്താം ക്ലാസ്സിലൊക്കെ ഇപ്പൊ അത് വളരെ വിശദമായി പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ചില ഇവന്റെ അടുത്ത് പറയാൻ പോയത് അബദ്ധമായിരുന്നു. നമ്മളെക്കാലം അവന് വിവരമുണ്ട്. മനസ്സിലായോ? ഞാൻ പഠിച്ചപ്പോഴൊന്നുമില്ല, ഞാൻ പഠിച്ചപ്പോ പരിണാമം തെറ്റായിട്ടാ പഠിപ്പിച്ചത്. ഞങ്ങളെ പരിണാമം പഠിപ്പിക്കുന്ന സമയത്ത് എന്താണ് ഒരു പടം കാണിക്കും, ഒരു എഴുന്നേറ്റിരിക്കുന്ന പരങ്ങൾ അതിന്റെ പിറകെ കുറച്ച് വളഞ്ഞിരിക്കുന്നു, അതിന്റെ പിറകെ വളഞ്ഞ് വളഞ്ഞ് വളഞ്ഞ് ഒരു ഏട്ട്, ഇത് തെറ്റാണ്. അതൊക്കെ പരിണാമത്തെ കുറിച്ചുള്ള തെറ്റായ പാഠങ്ങളാണ്, ഞങ്ങളെ അങ്ങനെയാ പഠിപ്പിച്ചത്. അങ്ങനെയുള്ള അറിവ് തിരുത്തി തിരുത്തി തിരുത്തി തിരുത്തി ജനറ്റിക്കൽ സയൻസിന് വികാസം പ്രാപിച്ചപ്പോഴാണ് പരിണാമത്തെ കുറിച്ചുള്ള ശരിയായ ബോധം ഉണ്ടായത്. ഇന്ന് പരിണാമത്തെ ആർക്കും അംഗീകരിക്കാതിരിക്കാൻ പറ്റിയില്ല. തെളിവനുസരിച്ച് അത് അംഗീകരിച്ചേ പറ്റും. പിന്നെ അതില് അറിയേണ്ട വിഷയങ്ങൾ ഒരുപാട് ഇന്നും ഉണ്ട്. അത് മറ്റൊരു കാര്യം, ഏത് വിഷയം പഠിച്ചാലും അറിയേണ്ട വിഷയങ്ങളുണ്ടാവും. ഡള്ളസ്, ഡാർവിൻ രണ്ടുപേര്, എന്റെ പ്രധാനമായ ആചാര്യനായിട്ട് കണക്കാക്കുന്ന ഡാർവിനെയാണ്. അതങ്ങനെ തെറ്റാവുന്നു അതെ. ആ കുരങ്ങെന്ന് പറയുന്നത് ഈ കാണുന്ന കുരങ്ങെന്ന് ഡാർവിൻ പറഞ്ഞില്ല. ഡാർവിനെ അന്ന് ആക്ഷേപിക്കാൻ വേണ്ടിട്ട് കാർട്ടൂണിസ്റ്റുകൾ എന്ത് ചെയ്തത്, കുരങ്ങന്റെ തലയും ക്രിസ്ത്യൻ മനുഷ്യന്റെ രൂപമുള്ള ഒരു ഡാർവിനെ വരച്ചു വെച്ച് അത് ഇതിന് പ്രചാരം കിട്ടി. ഡാർവിൻ പറഞ്ഞ സിദ്ധാന്തത്തെക്കാൾ ഇതിന് പ്രചാരം കിട്ടി. അപ്പൊ ആൾക്കാർ വ്യാഖ്യാനിച്ച് ഈ കാണുന്ന കുരങ്ങനിൽ നിന്നാണ് മനുഷ്യൻ പരിണമിച്ചത്. ഡാർവിൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഡാർവിൻ ഒരു സയന്റിസ്റ്റ് ആണ്. സ്കൂളിലൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു വരുന്നത് ഈ പടമൊക്കെ കാണിച്ചുകൊണ്ടാണ്. ആ പടമൊക്കെ തെറ്റാണ്. അത് പറയുന്നത് ശരിയാണ്, പക്ഷെ അത് ഈ കുരങ്ങല്ല എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന ഇന്ന് നഷ്ടപ്പെട്ടു പൂർണമായും നശിച്ചുപോയ ആ കുരങ്ങ് വർഗങ്ങളുടെ പരിണാമത്തിൽ, പരിണാമത്തെ നമ്മളൊരു വൃക്ഷമായിട്ടെടുത്താൽ അതിന്റെ ഒരു ശാഖയാണ് ഇന്നത്തെ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത്. ഇത് പരിണാമം എന്ന് പറയുന്ന തുടർച്ചയായിട്ട് ഒന്നിനെ കഴിഞ്ഞ് വേറെ ഒന്നതിനെ കഴിഞ്ഞ് വേറെ അങ്ങനെ അങ്ങനെ സംഭവിച്ചു വരുന്നതല്ല. ഇത് ശാഖോപശാഖകളായ ജീവികൾ പിരിഞ്ഞു പിരിഞ്ഞു പോകുന്നു, പലതും നഷ്ടപ്പെട്ടു പോകുന്നു. ഇപ്പോ മനുഷ്യന്റെ നമ്മുടെ ജനിതകവും ഇതിന്റെ ചിമ്പാൻസിയുടെ ജനിതകവും തമ്മിൽ 98% സാമ്യതയുണ്ട്. എന്ന് വിചാരിച്ച് ഇത് ചിമ്പാൻസിന്ന് നമ്മൾ പരിണമിച്ചതല്ല, നമ്മളിൽ നിന്ന് ചിമ്പാൻസി പരിണമിച്ചതുമല്ല, രണ്ട് രണ്ട് ബ്രാഞ്ചാണെന്ന്. ഹൈബ്രിഡ് പോലെ ഹൈബ്രിഡ് എന്ന് പറയാൻ പറ്റും. രണ്ട് രണ്ട് ബ്രാഞ്ച്, ഒരു വൃക്ഷത്തിന്റെ രണ്ട് ശിഖരങ്ങൾ, രണ്ട് ചില്ലകൾ, അപ്പൊ ഇതിനു മുമ്പ് എവിടെ വച്ച് രണ്ടായിട്ട് പിരിഞ്ഞു, അതൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു ജീവവർഗം കുറെ ഇങ്ങനെ ചിമ്പാൻസി ആ വഴിക്ക് പോയി, കുറച്ച് മനുഷ്യനായി പോയി, അങ്ങനെ പിരിഞ്ഞു പിരിഞ്ഞു പിരിഞ്ഞു പോയതാണ്. അപ്പോ മനുഷ്യന്റെ പുണ്യപാപങ്ങൾ കൊണ്ട് മൃഗങ്ങൾ ജനിക്കുന്നു എന്ന് പറയുന്നത് പരിണാമശാസ്ത്രം അനുസരിച്ച് തികച്ചു അസംബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പുനർജന്മ സിദ്ധാന്തം എന്ന് പറയുന്നതും തികച്ചു അസംബന്ധമാണ്. മനസ്സിലായോ? നിങ്ങളോട് ഗുരു അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഗുരു എന്ന് പറയുന്നത് നമ്മുടെ പുരാണങ്ങൾ ശാസ്ത്രങ്ങൾ ഇതിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഗുരു പറയുന്നത്. നമ്മുടെ പുരാണങ്ങളിലൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്, അതിന് സംശയമൊന്നുമില്ല. അപ്പോ ആ ഒരു കാര്യത്തെ നമ്മുടെ പുരാണങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും വെളിച്ചത്തിൽ പറയണമെങ്കിൽ പുരാണങ്ങളുടെ യുക്തിയുണ്ട്, പുരാണങ്ങളിൽ വിശ്വാസമുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ പുരാണജന്മം ഉള്ളത് തന്നെയാണ് എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഗുരു അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ് വിദ്യാഭ്യാസമുള്ള ഒരു ചെറിയ പയ്യനെ കണ്ടപ്പോ അവനോട് ചോദിച്ചത് എങ്ങനെയാണ് ഈ കുരങ്ങിൽ നിന്ന് മനുഷ്യൻ പരിണമിച്ചത്. ആണ് ഗുരുവിന്റെ അന്വേഷണ ബുദ്ധിയും ശാസ്ത്രീയ മനോഭാവവും ആധുനികതയെന്ന് ഞാൻ പറയുന്നു. അന്ന് അതിനെക്കുറിച്ച് പഠിക്കാനോ അറിയാനോ ഒക്കെ വഴിയുണ്ടായിരുന്നു എങ്കിൽ അന്ന് മനുഷ്യനെ അതിനെക്കുറിച്ച് അത്രയും വലിയ അറിവും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഗുരുവിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള അവസരം കിട്ടിയില്ല. ഇന്ന് നമുക്ക് ഇതൊക്കെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നു അത് അബദ്ധം എന്ന് പറയുന്നു. നമ്മൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരു സയന്റിഫിക് വിഷൻ അനുസരിച്ചുള്ള തിയറിയാണ് നമ്മൾ പഠിച്ചോണ്ടിരിക്കുന്നത്. രണ്ടും കൂടെ കമ്പയർ ചെയ്യേണ്ട അതായത് ഈ സയന്റിഫിക് പരിണാമവാദം അത് അതിന്റെ ഒരു വ്യൂവില് എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് അക്സെപ്റ്റ് ചെയ്യുക, അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട. ഇതാണ് നമ്മള് കാളവണ്ടിയിൽ സഞ്ചരിക്കണോ അതോ കാറിൽ സഞ്ചരിക്കണോ എന്നുള്ള നമ്മൾ തീരുമാനിക്കണം. നിങ്ങൾക്ക് കാളവണ്ടിയിൽ സഞ്ചരിക്കാനാണ് ഇഷ്ടമെങ്കിൽ അതിൽ പോവുക, ആര് പറഞ്ഞ് കയറണ്ട, അതിൽ തന്നെ പൊക്കോളുക. കമ്പയർ ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത്. ഇതിനൊരു കുഴപ്പമുണ്ട് കേട്ടോ. ഇപ്പൊ ഈ അമേരിക്കയിലൊക്കെ ചില കമ്മ്യൂണിറ്റികളുണ്ട്. ഇപ്പോഴും അമേരിക്കയിലാണ് അത് കൂടുതലും. അവര് പ്രദേശത്ത് പോയി താമസിക്കും, അവർ കാർ ഉപേക്ഷിക്കും, മറ്റെല്ലാം ഉപേക്ഷിക്കും, കാളവണ്ടികൾ ഉപയോഗിക്കും, പുതിയതായ എല്ലാം ഉപേക്ഷിക്കും, വാച്ച് ഉപയോഗിക്കും, എന്ന് വേണ്ട പുതിയ എല്ലാം ഉപേക്ഷിച്ചിട്ട് അവര് പഴയ ആദിവാസികളെ പോലെ ജീവിക്കും. എന്ന് വെച്ചാൽ അങ്ങനെ ജീവിക്കുന്നത് അവർക്കൊരു സുഖം, മനസ്സിലായ. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ പറയാണ് നമ്മളിപ്പോ ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ നമ്മൾ കാളവണ്ടി കയറിയിരിക്കും. നമുക്ക് പോകേണ്ടത് ഡൽഹിക്കാണ്. നമ്മൾ കാളവണ്ടി കയറി ഇരുന്നുകൊണ്ട് ഭാവനയും ഓ ഇതെന്തൊരു സ്പീഡാ, ഇതുപോലെ ഒരു സ്പീഡ് നമ്മൾ ഭാവനയും കാണുകയാണ്. കാളവണ്ടി എങ്ങനെ പോകുന്നു എന്നുള്ള റിയാലിറ്റിയുമായിട്ട് നമുക്ക് ബന്ധമൊന്നുമില്ല. പക്ഷെ ഭാവനയും നമുക്ക് എന്ത് പറയാം, കാളവണ്ടിക്ക് ഭയങ്കര സ്പീഡാണ്. പിന്നെ കാളവണ്ടി കുലുങ്ങും. ഈ കുലുക്കത്ത് ചെയ്തുകൊണ്ട് നമ്മൾ പറയും എത്ര നല്ല സോഫയിലാണ് ഞാൻ ഇരിക്കുന്നത്, എന്ത് സുഖമാണ് ഇത് ഇരിക്കാൻ. അപ്പോ ഭാവന ഒന്നാണ്, യാഥാർത്ഥ്യം വേറൊന്നാണ്. അങ്ങനെ നിങ്ങൾക്ക് കാളവണ്ടി ഇരുന്നു കൊണ്ട് ഭാവനാലോകത്ത് ജീവിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഈ അമേരിക്കക്കാർ ചെയ്യുന്ന പോലെ അങ്ങനെ ആയിക്കോളൂ. ആരും വേണ്ടെന്ന് പറഞ്ഞു ഇതാരും ആരെങ്കിലും എന്തെങ്കിലും അടിച്ചേൽപ്പിക്കുന്നുണ്ടോ? ഉണ്ടോ? അല്ല, നിങ്ങൾക്ക് ഫ്ളൈറ്റിൽ കയറി രണ്ടു മണിക്കൂറിനകം ഡൽഹിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോവുക, ഭാവനയൊന്നും വേണ്ട, അത് റിയാലിറ്റിയാണ്. മനസ്സിലായോ? അതൊക്കെ അവരവരുടെ ഇഷ്ടം, അതൊക്കെ അവരവരുടെ ഇഷ്ടം. നിങ്ങൾക്ക് ഇപ്പോഴും എന്താണ് ആർഷ സംസ്കാരത്തിന്റെ തൊട്ടിൽ കിടന്നുകൊണ്ട് അമ്മച്ചിയുടെ താരാട്ട് പാട്ടും കേട്ട് ഉറങ്ങാനാണെങ്കിൽ കിടന്നുറങ്ങിക്കോളുക. അങ്ങനെ കിടന്ന് ആ പാട്ടും കേട്ടിങ്ങനെ കിടക്കുക, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഞാൻ ഞാന്ന് വിളിച്ചുകൊണ്ട് കൈകാലം ഒക്കെ ഇട്ടടിച്ച് ആ തൊട്ടിൽ കിടക്കുക. കുറച്ച് പുറകോട്ട് പോകേണ്ടി വരും, പരിണാമം റിവേഴ്സ് ആക്കേണ്ടി വരും. കുഴപ്പമില്ല, അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ കിടക്കുക. മനസ്സിലായോ? അല്ല, നമ്മുടെ കണ്ണു തുറന്നു, ബുദ്ധിയൊക്കെ തുറന്നു, മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നു, നമ്മൾ പുതിയ ലോകത്ത് ജീവിക്കുന്നു. ഇന്നലെ ചൈനക്കാർ മൂന്ന് സ്ത്രീകളെ ചുവയിൽ വിട്ടു, ഒരാളും ഞാൻ അറിഞ്ഞില്ല. നമ്മള് യാതൊരു സാധ്യതയില്ല. രഹസ്യമായിട്ട് റിയാലിറ്റി ആയിരിക്കില്ല ചേട്ടയുടെ ഭാവനയില്. അതായത് എന്റെ അറിവിൽ ചൊവ്വയിൽ മനുഷ്യനെ എത്തിക്കാനുള്ള ടെക്നോളജി ഇന്ന് മനുഷ്യന്റെ കയ്യിൽ ഇല്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വയിൽ പോയാൽ എത്ര ദിവസം വേണമെന്നാ വിചാരിക്കുന്നു, എത്ര വർഷം വേണമെന്നാണ്. എത്ര ദിവസം വേണമെന്നാ വിചാരിക്കുന്നു അവിടെ എത്താൻ? ചന്ദ്രനിൽ പോകുമ്പോലല്ല, ഇനി അവിടെ പോയെന്ന് തന്നെ ഇരിക്കട്ടെ, തിരിച്ചു വരാൻ പറ്റില്ല. അവിടെ അത് വെറുതെ, അത് എനിക്കൊരു ഒരു സാധ്യതയും കാണുന്നില്ല. സയൻസ് വളർന്നിട്ടില്ല, അത് തന്നെ കാരണം. വാട്സപ്പ് ആണല്ലോ, വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നാണ് പഠനം. ഈ നെറ്റിലുള്ള വാർത്തകള്, നെറ്റിൽ വരുന്ന നിങ്ങളുടെ എന്താണ് ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, യൂട്യൂബ്, ഇതിലൊക്കെ വരുന്ന വാർത്തകൾ വായിച്ചൊന്നും പഠിക്കരുത്. ടൈം പാസിന് ഉണങ്ങി വേണമെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കാന്നുള്ള, അത് വെച്ചൊന്നും പഠിക്കരുത്. സയൻസ് വിഷയങ്ങള്, മോഡേൺ ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നെറ്റ് തന്നെ ഉപയോഗിക്കാം. റിസർച്ച് പേപ്പറുകൾ കിടപ്പുണ്ട്, അത് വായിച്ച് മനസ്സിലാക്കുന്നതിനുള്ള ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് പരിജ്ഞാനം വേണം. യൂണിവേഴ്സിറ്റിയുടെ പഠനങ്ങൾ അത് വെച്ചിട്ട് ആധികാരികമായ ഇതൊക്കെ അനീഷ് ഇതൊക്കെ പഠിക്കാറുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇന്നിപ്പോ എന്താണ് മനുഷ്യന്റെ ഗവേഷണത്തിൽ പരാജയപ്പെട്ടു പോകുന്ന ഒരു മേഖലയാണ് കാലാവസ്ഥ. കാലാവസ്ഥ പ്രവചനമാണ് ഇന്ന് മനുഷ്യനെ പിടികിട്ടാൻ നിൽക്കുന്ന ഒരു കാര്യം. അതിന് പല കാരണങ്ങളുമുണ്ട്. കാലാവസ്ഥ പ്രവചനം ആക്യുറസി ഇല്ല ഇന്ന്. അതുകൊണ്ടല്ല, അത് പോട്ടെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? ഇനി പറഞ്ഞു പറഞ്ഞു പല വിഷയങ്ങളിലേക്കും. അതായത് നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഇമോഷൻസിനെ കുറിച്ച് പഠിക്കണം. ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം പ്രാചീനമായ കാഴ്ചപ്പാട് പഠിക്കുന്നു. അത് ആരുടെ? സാങ്കേതികന്മാരുടെയും വേദാന്തികളുടെയും നമ്മൾ മനസ്സിലാക്കി. അതിനകത്ത് വരുന്ന ഏറ്റവും വലിയൊരു പോരായ്മ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആ രണ്ടുപേരുടെ കാഴ്ചപ്പാട്, ബ്രെയിനിനെ കുറിച്ച് അവർക്ക് അറിവില്ലായിരുന്നു. അവരജ്ഞരായിരുന്നു. അതുകൊണ്ടെന്താ ദോഷം? ഇന്ന് നമ്മുടെ ഇമോഷൻസിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ബ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ഇന്ന് മനുഷ്യനെ കുറിച്ച് പൂർണ്ണമായി അറിഞ്ഞിട്ടില്ല, ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടാണ് ആ പഠനങ്ങളൊക്കെ. അപ്പൊ ഈ ഇമോഷൻ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ കാര്യത്തെ കുറിച്ച് പറയണമെന്ന് നമ്മുടെ ബ്രഹ്മചാരിയ പറഞ്ഞത്. അപ്പൊ അത് പറയണമെങ്കിൽ നമ്മൾ കുറച്ച് ബ്രെയിനുമായി ബന്ധപ്പെടുത്തി അത് മനസ്സിലാക്കണം. ബ്രെയിനുമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പരിണാമത്തെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നു. കാരണം നമ്മുടെ ഈ ബ്രെയിൻ വന്ന് എങ്ങനെ വന്ന്, നമുക്ക് എങ്ങനെ കിട്ടി? പരിണാമത്തിലൂടെയാണ് കിട്ടിയത്. ഇത് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുന്നു. അങ്ങനെ പരിണാമത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാക്കണം, നമ്മൾ ഉണ്ടായത് പരിണമിച്ചാണ്, അല്ലാതെ ദൈവം ദൈവത്തിന്റെ ഫോട്ടോസ്റ്റാറ്റായി നമ്മളെ സൃഷ്ടിച്ചത് അല്ല. ഇത്രയും കാര്യം അറിഞ്ഞിരിക്കുന്നു. ഓക്കെ.